അനഭിവ്യക്തസ്വരൂപത്വം അനഭിവ്യക്തം അതിലെന്താണ് കാർസ്ന്യം അത് വിശദീകരിച്ചാണ് ഇവിടെ. അത് ദേശകാല നിമിത്ത സമ്പത്തി അബാധസ്ഥ ദേശസമ്പത്തി അതിൽ അതിനെ കുറിച്ച് പറയുന്നു. ജാഗ്രത്തിൽ ദേശസമ്പത്തിയുണ്ട്, സ്വപ്നത്തിൽ അതില്ല. അതുകൊണ്ട് ഏതെങ്കിലും ശ്രുതി വാക്യം കേട്ടിട്ടോ അല്ലെങ്കിൽ സ്വന്തം അനുഭവം വച്ചിട്ടോ രണ്ടു തരത്തിലും സംഭവിക്കാം. ശ്രുതിയെ ചിലർ അങ്ങനെ ധരിക്കുന്നു, ശ്രുതി പ്രമാണവാക്യമാണ്, അതിനൊന്ന് പ്രമേയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ശ്രുതി കേട്ടിട്ട് ഒരാൾക്ക് തോന്നുകയാണ് സ്വപ്നം സത്യമാണോ എന്ന് തോന്നിയാൽ അത് ശരിയല്ല. അതുപോലെ തോന്നിപ്പിക്കുന്ന വാക്യം കൊണ്ടുണ്ട്, പക്ഷേ ശരിയല്ല. ഇനി അനുഭവം പലർക്ക് സ്വപ്നമാണ് സത്യം, യാഥാർത്ഥ്യം, സ്വപ്നത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരെ ഉദ്ദേശം പറയുകയാണ് എന്താണോ അത് സത്യമല്ല, സ്വപ്നം സ്വപ്നം തന്നെ, എന്തുകൊണ്ട് അവിടെ ദേശസമ്പത്തിയില്ല. അത് ഇതുവരെ വിശദീകരിച്ചു. അടുത്ത് വീണ്ടും അത് തന്നെ പറയുന്നു, യഥാഭൂതാനിച്ച അയം ദേശാന്തരാണി സ്വപ്നെ പശ്യന്തി പശ്യതി താനി തഥാഭൂതാന്യവ ഭവന്തി. ഒരാൾ സ്വപ്നത്തിൽ ശരീരം വിട്ട് ഡൽഹിയിൽ പോയി അയാൾ കണ്ടു എന്നിരിക്കട്ടെ. അപ്പോൾ അയാളവിടെ അയാളുടെ അനുഭവം ഞാൻ ഡൽഹിയിൽ പോയി ഡൽഹി കണ്ടു എന്നാണ്. പക്ഷെ ഡൽഹി എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കില്ല അയാൾ കാണുന്നത്. അയാൾ കാണുന്ന ഡൽഹി വേറെ ആയിരിക്കും. എന്തുകൊണ്ട്? അയാൾക്ക് ഡൽഹിയെക്കുറിച്ച് പൂർവ്വ ജാഗ്രതയിലുണ്ടായ അറിവ്, അതിൽ നിന്നുണ്ടായ സംസ്കാരം, അത് കണ്ടറിവ് ഇല്ലല്ലോ. ഇനി കണ്ടറിവുമായിരിക്കാം, കേട്ടറിവുമായിരിക്കാം, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു അറിവായിരിക്കും ഉണ്ടാകുന്നത്. അത് തന്നെ പൂർണ്ണമായിരിക്കത്തില്ല, അവ്യക്തമായിരിക്കും. അപ്പോൾ സ്വപ്നത്തിൽ ഒരു ദേശത്ത് പോയി കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ദേശം എങ്ങനെയോ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ആണ് യഥാഭൂതാനി അയം ദേശാന്തരാണി സ്വപ്നെ പശ്യതി. ഏത് തരത്തിൽ ഏത് രൂപത്തിലുള്ള സ്ഥലങ്ങളെയാണോ സ്വപ്നെ പശ്യതി, ഒരാൾ സ്വപ്നത്തിൽ പോയി കാണുന്നത്, എന്ന താനി ആ സ്ഥലങ്ങൾ തഥാഭൂതാന്യവ നഭവന്തി. അത് അതുപോലെ ആയിരിക്കില്ല, താൻ കണ്ടതുപോലെ ആയിരിക്കില്ല ആ സ്ഥലം. എന്നുവെച്ചാൽ വാസ്തവമായ സ്ഥലത്തെ ആയിരിക്കില്ല താൻ കാണുന്നത്. എങ്ങനെ പറയാൻ കഴിയുമോ അത് സത്യമാണ്. ശ്രുതിയെ കൊണ്ടോ അനുഭവത്തെ കൊണ്ടോ പറയാൻ കഴിയത്തില്ല. പരിധാമൻ ചെയ്ത് പശ്യേത് ജാഗ്രത്വത് വസ്തുഭൂതം അർത്ഥം ആക്കലേ. ഇനി മുമ്പ് ആരോ പറഞ്ഞതുപോലെ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി അവിടെ ഓടി നടന്ന് ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ ഒക്കെ പോയി അവിടെ ചെന്ന് കാണുന്നു എന്ന് പറയണമെങ്കിലോ, അങ്ങനെയാണ് കാണുന്നതെങ്കിൽ എന്താണോ ആ സ്ഥലം അതുപോലെ തന്നെ കാണും. യഥാർത്ഥത്തിൽ അവിടെ എന്താണോ ഉള്ളത് എന്ന് വെച്ചാൽ ജാഗ്രതയിൽ എന്താണോ അവിടെ കാണാൻ കഴിയുന്നത് അത് തന്നെ സ്വപ്നത്തിലും കാണും. പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല, കുറച്ച് കാണും കുറച്ച് കാണത്തില്ല. കാണുന്നത് വ്യക്തമാകും ചിലപ്പോൾ വ്യക്തമാകത്തില്ല, ചിലപ്പോൾ മറ്റുള്ള സ്ഥലത്തുള്ളത് അവിടെ കാണും. പരിധാവൻ ചെയ്ത് പശ്യേ, പരിധാവനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോവുക. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ സ്വപ്നത്തിൽ എത്തിച്ചേർന്നെങ്കിൽ ഓടിപ്പോയല്ലേ പറ്റും. അങ്ങനെ ശരീരം വിട്ട് ഓടിപ്പോയി കാണുന്നു എന്നുള്ളതാണ്. എന്ന് പറയുകയാണെങ്കിൽ പരിധാവൻ ചേ പശ്യേ, ശരീരം വിട്ട് പോയി കാണുന്നു സ്വപ്നത്തിൽ. അതവിടെ ഇതിൻ്റെ വ്യാഖ്യാനം എഴുതിയപ്പോൾ ആനന്ദഗിരിക്ക് അബദ്ധം പറ്റി, ഭാഷകാരൻ ഉദ്ദേശിച്ച അർത്ഥമല്ല എഴുതിയത്, മാറിപ്പോയി. അതുകൊണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. പരിധാവൻ ചേത് പശ്യേത്, ശരീരം വിട്ടുപോയി മറ്റൊരു സ്ഥലത്ത് പോയി കാണുന്നു എന്ന് വരികയാണെങ്കിൽ ജാഗ്രത വസ്തുഭൂതം അർത്ഥമാകുകയും ജാഗ്രതയിലെ പോലെ, ജാഗ്രതയിൽ എങ്ങനെയാണോ ഒരാൾ പരിധാവനം ചെയ്ത് കാണുന്നതെന്ന് വെച്ചാൽ ഓടി നടന്ന് കാണുന്നത്, അതുപോലെ വസ്തുഭൂതം അർത്ഥം ആകുകയും യഥാർത്ഥമായ വസ്തുവിനെ കണ്ടേനെ, പക്ഷെ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് ദേഹം വിട്ടുപോയി ആരും കാണുന്നില്ല, എല്ലാം ഈ ദേഹത്തിൻ്റെ അകത്ത് തന്നെ. അതാണ് ദേഹസമ്പത്തി എന്ന് പറയുന്നത്. ദർശയിതിച്ച അശ്രുത്യന്തര ശ്രുതിർ അന്തര ഇവ ദേഹി സ്വപ്നം. എങ്ങനെ എങ്ങനെ അന്തരേവ ശ്രുതിർ അന്തരേവ ദേഹി സ്വപ്നം. എന്താണ് അത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലല്ലേ ഭാഗ്യം, പിന്നെ എന്തിനാ വെറുതെ. അത് തന്നെ ദേഹാദ്ദേഹാന്തരം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. പിന്നെയോ വേറൊരു സ്ഥലത്ത് പോയി കാണുന്നതിനെ കുറിച്ച്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി, അബദ്ധം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, അത് മതി. ദർശയതിജ ശ്രുതിരന്തര അന്തരേവ ദേഹ സ്വപ്നം. ശ്രുതി തന്നെ പറയുന്നുണ്ട്. ശ്രുതി കേട്ട് കഴിഞ്ഞപ്പോൾ സംശയം ചോദി തോന്നിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കൽപ്പനകളിലൊക്കെ പോയത്. അവൻ പറയുന്നു, ശ്രുതി തന്നെ പറയുന്നുണ്ട് നേരായിട്ട് ദേഹ സ്വപ്നം. ശ്രുതി പറഞ്ഞതുകൊണ്ടും പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാരണം കൊണ്ടും, ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എങ്ങനെ അല്ല അത് സാധാരണക്കാർക്കും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കുണ്ടാകത്തില്ല, ആശ്രമവാസികൾക്കുണ്ടാകുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. അതാ പറഞ്ഞത്, നമ്മൾ ആധ്യാത്മിക ജീവികൾക്ക് അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. ഭാഷകാരൻ സംബോധന ചെയ്യുന്ന അവരെ അല്ലേ, അവർക്കുണ്ടാവും, എല്ലാവർക്കും ഇല്ല ചിലർക്ക്. അതായത് പറയും, ഒരാൾക്ക് പരോപദേശം കൂടാതെ തന്നെ ഗ്രഹിക്കാമെന്നുള്ള ഒരു കാര്യമാണ് സ്വപ്നം അസത്യമാണ്. ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ഉണരുമ്പോൾ അവന് ബോധ്യപ്പെടും. അങ്ങനെയുള്ള കാര്യത്തിൽ പോലും ബോധ്യപ്പെടാതിരിക്കുന്നവരും ഉണ്ട് ലോകത്ത്. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നാട്ടുകാരൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ. കാരണം പലപ്പോഴും അത് പറയാറുണ്ടാ, പറഞ്ഞില്ലേ സ്വപ്നത്തിൽ എനിക്ക് ദേവത വന്നു, മന്ത്രം ഉപദേശിച്ചു, അതൊക്കെ സത്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും സത്യമായി എന്തോ സംഭവിച്ചു എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ സ്വപ്നമെന്ന് പറയുന്നത് പരോപദേശം കൂടാതെ തന്നെ അസത്യം, അതും അനുഹേതവും പറയും എന്ന് ബോധിക്കാമെന്നിരിക്കെ അത് തന്നെ സത്യമെന്ന് കരുതുന്ന ഒരാളെ ഈ ജാഗ്രത് അസത്യമെന്ന് ഇങ്ങനെ ബോധിപ്പിക്കും. പ്രയാസമാണ്. അവിടെ സംബന്ധിച്ച് പിന്നെ ജാഗ്രത് മായാമയമാണെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഒരു തരത്തിൽ സ്വപ്നത്തിൽ സത്യത്വമില്ല. മായാമയം എന്ന് പറയുന്നതിന് അതാണ് ദൃഷ്ടാന്തം. പർവതോവന്യമാൻ ധൂമാ യഥാമഹാനസം എന്ന് ഇന്നത്തെ പുതിയ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എന്തുകൊണ്ട്? അവർ മാനസമായ ഒരു കണ്ടിട്ടില്ല, ഗ്യാസേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റേ കറണ്ടിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇൻഡക്ഷൻ കുക്കർ കണ്ട കുട്ടികളുടെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മനസ്സിലാവും. ജന്മനാ അത് കണ്ടു വളരുന്നവരാണ്. അപ്പം പിന്നെ അത് നടക്കില്ല. അപ്പം പിന്നെ ആദ്യം അത് മനസ്സിലാക്കി കൊടുക്കണം, എന്താണ് തീയു പോക. അതുപോലെ ഇവിടെ ആദ്യം മിഥ്യാത്വം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിനുകൂടി ഒരു ധാരണയില്ലാത്ത ഒരു കാര്യം നമുക്കൊരാളെ ബോധ്യപ്പെടുത്താൻ നോക്കത്തില്ല, എന്തൊക്കെ യുക്തി വിചാരം ചെയ്താലും. അപ്പോൾ ആ പറയാൻ പോകുന്ന ആ തത്വത്തെക്കുറിച്ച് അയാൾക്ക് എവിടെയെങ്കിലും ഒരു ബോധം ഉണ്ടായിരിക്കണം. സത്യം എന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും ആ സത്യത്വം, അതിനെക്കുറിച്ചൊരു ബോധം വേണം. മിഥ്യ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ബോധം വേണം. അപ്പോൾ ഇവിടെ മിഥ്യാത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ അത് സ്വപ്നത്തിലേ ബോധിക്കാൻ പറ്റും. സാധാരണഗതിയിൽ അത് പറഞ്ഞാൽ മനസ്സിലാവും, സ്വപ്നം പോലെ എന്ന് പറഞ്ഞാൽ കാര്യം പിടിക്കും. പക്ഷെ അത് സത്യം എന്ന് കരുതിയാലോ, അങ്ങനെയുള്ള എങ്ങനെ ബോധിപ്പിക്കും? അപ്പോൾ അത് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പറയും അവിടെ അത് പ്രധാനമായ പ്രയോജനമെന്ന് പറയുന്നത് ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കണമെങ്കിൽ അത് ബോധിച്ചാലേ പറ്റും. സ്വയം ജ്യോതിസാണോ തുടങ്ങിയ കാര്യങ്ങളെ ബോധിപ്പിക്കാനും ആ മിഥ്യാത്വത്തെ ബോധിപ്പിച്ചാലേ പറ്റും. പിന്നെ അതെങ്ങനെ സത്യമാകുന്നു, എങ്ങനെ മിഥ്യയാകുന്നു, ഇതൊക്കെ ബോധിക്കണമെങ്കിലും മിഥ്യാത്വം ബോധിക്കണം. മിഥ്യാത്വം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാളുടെ അടുത്ത് മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? അതുകൊണ്ടാണ് ഭാഷ്യകാലം പറയുന്നത് ഞാൻ മിഥ്യ എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെയാണോ എന്ന് ദൃഷ്ടാന്തമായിട്ട് അത് ചർച്ച ചെയ്യുന്നു. അത് പലരും ഉണ്ട്. പ്രഭാകര ഗുരു പറയും ഇവിടെ മിഥ്യയെ ഇല്ല, എല്ലാം സത്യം തന്നെ, എല്ലാം പരമാർത്ഥം തന്നെ. സർവേ പ്രത്യ പരമാർത്ഥ എന്ന് പറയും, എല്ലാ അറിവുകളും പരമാർത്ഥമാണ്. അതിപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് എങ്ങനെ അവർ ധരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അവരുടെ അനുഭവവും അവരുടെ യുക്തിയും. അങ്ങനെയാണ്, അങ്ങനെ പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. എല്ലാവരുടെ അനുഭവം എല്ലാവരുടെ യുക്തിയും ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം തന്നെ ഒരുപോലെ ആയി പോകത്തില്ല. ഈ ലോകത്തിൻ്റെ വൈചിത്രം തന്നെ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെ ബുദ്ധിയും ഓരോരുത്തരുടെ അനുഭവവും വേറെ വേറെ ആയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരവരെ പക്ഷങ്ങളെ സമർത്ഥിക്കുന്നതിനുള്ള വാദഗതികൾ എല്ലാ കൂട്ടരും പറയും. അല്ല, സ്വാഭാവികത ഒന്നുമില്ല. പിന്നെ നമ്മളവിടെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു മണ്ടൻ ചോദ്യം. എന്താണ് ഇതിലേതാ സത്യം? അത് മന്ദബുദ്ധികളുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തുമില്ല അതിൻ്റെ സമാധാനം. അത് സമാധാനം ഇല്ലാത്തതുകൊണ്ടല്ല, അവനവൻ്റെ ബുദ്ധിക്ക് അത് ഗ്രഹിക്കുന്നതിനുള്ള സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏതൊരു സിദ്ധാന്തത്തെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് മുഖ്യം. അത് മനസ്സിലാക്കുന്നതിനുള്ള സാമർഥ്യം തൻ്റെ ബുദ്ധിക്കുണ്ടോ എന്നുള്ളതാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അതിനെ സ്ഥാപിക്കാനോ നിഷേധിക്കാനോ ഒക്കെ. പറയുന്നു, ശ്രുതി കണ്ടിട്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളുണ്ടായത്. അപ്പൊ ശ്രുതി പറയുന്നു, ദേഹേ സ്വപ്നം ദർശയെഴുതിയ ശ്രുതി അന്തരേവ, ദേഹത്തിൻ്റെ ഉള്ളിലാണ് സ്വപ്നം എന്നുള്ള ശ്രുതി വ്യക്തമായി പറയുന്നു. ഇവിടെ ബൃഹദാരണ്യത്തിൽ തന്നെ അജാതശത്രുവും ബാലാകിയും തമ്മിലുള്ള സംവാദത്തിൽ ഒളിയും അതുപോലെ തന്നെ ഗാർഗിൻ ബാലാകി ദൃപ്ത ബാലാകി തൻ്റെ അറിവിൽ വലിയ അഭിമാനമുണ്ടായിരുന്നു ബാലാകി. നമ്മൾ ചർച്ച ചെയ്തതാണ്, ബ്രാഹ്മണനാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നിന്നെ ആരുടെ അടുത്ത്? ക്ഷത്രിയൻ, അതും ഒരു രാജാവിൻ്റെ അടുത്ത് നിന്നെ ഞാൻ ബ്രഹ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞു വലിഞ്ഞു കയറിപ്പോയി, വടി കൊടുത്ത് അടി വാങ്ങി. അവിടെ ചെന്നപ്പോൾ തിരിച്ച് രണ്ട് ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് കാര്യം എല്ലാം തകിടം മറിഞ്ഞത്. അവ പറഞ്ഞു, എന്നാൽ ശരി അങ്ങ് ഉപദേശിക്കണം ഞാൻ കേൾക്കാൻ. അങ്ങനെ ഉപദേശിച്ച ഭാഗത്തിലാണ് നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ്. എത്ര ഏത് സ്വപ്നയാ ചരതി ഇതുപക്രമ്യ സ്വീ ശരീര യഥാകാമം പരിവർത്തത്തെ സ്വപ്നയാ സ്വപ്നവൃത്തി എന്ന് പറയുന്നു. ഇതെല്ലാം വൃത്തികളാണല്ലോ. വൃത്തി എന്ന് പറയുന്ന അനുഭവം തന്നെ. അതെന്താണ്? അവിദ്യാവൃത്തിയാണോ, മായാവൃത്തിയാണോ, അന്ധകരണ വൃത്തിയാണോ, ഇങ്ങനെയൊക്കെയുള്ള വാദവിവാദങ്ങളൊക്കെ ഉണ്ട്. എന്ത് വൃത്തിയായാലും ശരി, ഇത് സ്വപ്നവും ഒരനുഭവമാണ്. സാധാരണ വൃത്തി ശബ്ദത്തിൻ്റെ അർത്ഥം ഇവിടെ വൃത്തി ശബ്ദത്തിന് ഓരോ ശാസ്ത്ര സന്ദർഭങ്ങളിലും അർത്ഥം വേറെ വേറെയാണ്. പക്ഷെ ഇവിടെ അന്ധകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിണാമം, അന്ധകരണ പരിണാമം എന്നാണ് എൻ്റെ അർത്ഥം. അന്ധകരണം പരിണമിക്കുമ്പോൾ അതിനെ വൃത്തി എന്ന് പറയും. അതിന് സാംഖ്യശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലുമൊക്കെ വിശദീകരിക്കും. പിന്നെ യോഗശാസ്ത്രത്തിന് വരുമ്പോൾ അഞ്ച് വൃത്തികളെ കുറിച്ച് പറയും. അതിലിവിടെ പറയുന്നത് സ്വപ്നബോധത്തെയാണ്. അപ്പോൾ ആ സ്വപ്നബോധത്തോടുകൂടി സ ചരതി, അവൻ ചരിക്കുന്നു, അവൻ ചുറ്റിക്കറങ്ങുന്നു ആ സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷൻ സ്വപ്നബോധത്തോടുകൂടി കറങ്ങുന്നു എന്നാണ്. എവിടെ കറങ്ങുന്നു? ഇത്യുപക്രമ്യ സ്വീ ശരീരേ യഥാകാമം പരിപൂർത്തതേ. അപ്പോൾ ആ ശരീരത്തിൽ തന്നെയാണ് അതെങ്ങനെ കറങ്ങുന്നു? ഇഷ്ടം പോലെ എത്ര എവിടെ വേണോ പോകാൻ, സൂര്യനിലോ ചന്ദ്രനിലോ എവിടെ വേണോ പോകാം. പക്ഷേ പോകുന്നതെല്ലാം ആ ശരീരത്തിനുള്ളിലാണ് പോകുന്നത്, പുറത്തല്ല. ഇത് ശ്രുതി തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി എന്താ സംശയം? ആരും പുറത്തൊന്നും പോയി ഒന്നും കാണുന്നില്ല. ഇതെല്ലാം നമ്മൾ പിന്നെ പലരും അവകാശപ്പെടുന്ന സ്വപ്നത്തിൽ അങ്ങ് പോയി ഇഞ്ഞു പോയി അല്ലെങ്കിൽ വേറൊരവസ്ഥയിൽ പോയി കൂടുവിട്ട് കൂടുമാറി എന്നൊക്കെ പറയും. ഇതൊക്കെ അവരവരുടെ അനുഭവം എല്ലാവർക്കും ഒരുപോലെ തന്നെ. പിന്നെ ഓരോരുത്തരും അവരവരുടെ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. ചിലരുടെ അനുഭവത്തിൽ സന്തോഷിക്കത്തില്ല, വ്യാഖ്യാനത്തിലാണ് പിന്നെ സന്തോഷിക്കുന്നത്. അനുഭവം മാത്രം അവരെ സംതൃപ്തരാക്കത്തില്ല, പിന്നെ അതിനെ സ്വയം വ്യാഖ്യാനിച്ചിട്ട് സംതൃപ്തി അടയും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഭ്രാന്തികളെല്ലാം ആൾക്കാർ പറയുന്നത്. അനുഭവത്തെ യഥാതഥമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതെങ്ങനെയാണോ അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു സുഖം തോന്നത്തില്ല. ഇപ്പൊ തന്നെ സൂചിപ്പിക്കണം, കേൾക്കുന്നവരെ സൂചിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിഭ്രാന്തികൾ പറയും, ദേഹം വിട്ടുപോയി, അവിടെ പോയി, ഇവിടെ പോയി. അതുകൊണ്ട് ശ്രുതി വ്യക്തമായി പറഞ്ഞു, ഈ പോക്കെല്ലാം അവനവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെല്ലാം. അതശ്ച ശ്രുതി ഉപപത്തി വിരോധ ബഹിഷ്കുലായ ശ്രുതിർ ഗൗണി വ്യാഖ്യാതവ്യ ബഹിരിവ കുലായ അമൃത ചരുത്യേതി. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതോ, ബഹിഷ്കുലായാത് അമൃതശ്ചരിത്വ സയ്യതേ അമൃതോ എത്ര കാമ. അതും ഇവിടെ ഈ ഉപനിഷത്തിൽ തന്നെ പറഞ്ഞത്. അത് പറയുന്നത് അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നു, ശരീരം വിട്ട് ഡൽഹി പോയെന്ന് അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യവും പറയുന്നു. ഒരു വ്യക്തിയുടെ അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് അയാൾ അനുഭവിക്കുന്നത്, വാസ്തവത്തിൽ അങ്ങനെ പോകുന്നില്ല എന്നുള്ളത് അയാൾ ധരിക്കുന്നില്ല. അപ്പോൾ അത് ഗുണപ്രയോഗമാണ്. ഗുണപ്രയോഗം എന്ന് വെച്ചാൽ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതശ്ച ശ്രുതി ഉപപത്തി വിരോധ. നമ്മളീ പറയുന്നത് ശ്രുതിക്കും ഉപപത്തി യുക്തിക്കും വിരോധമാണ്. അത് അതിൻ്റെ പ്രാധാന്യം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം പറയുമ്പോൾ അത് ശ്രുതിക്കും ഉപപത്തിക്കും അനുകൂലമായിരിക്കണം, ഒന്ന് മാത്രം പോലെ. ശ്രുതി ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് മതി, അല്ല എന്തെങ്കിലും വികല്പത്തെ മനസ്സിലുണ്ടാകുന്നെങ്കിൽ അത് പരിഹരിക്കാൻ ഉപത്തിയും വേണം. ഇതിൻ്റെ രണ്ടിനും വിരോധമായിട്ട് ഒരു ആശയത്തെയും സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് എന്താ? അനുഭവം തന്നെ. ശ്രുതി അനുഭവമാണ്, അനുഭവം യുക്തിയും. ഇതാണ് എപ്പോഴും പറയുന്നത്. അതിന് വിരോധമായതുകൊണ്ട് ബഹിഷ്കുലായ ശ്രുതിർ ഗൗണി വ്യാഖ്യാതവ്യ. അതുകൊണ്ട് ബഹിഷ്കുലായ ശ്രുതി എന്ന് പറയുന്നത് ഗൗണമാണെന്ന് വ്യാഖ്യാനിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ വ്യാഖ്യാനിക്കും പോലെ അല്ല, ശരിയായ രീതി വ്യാഖ്യാനിക്കണം. നിങ്ങൾ ഈ വ്യാഖ്യാനങ്ങളിലാണല്ലോ ആൾക്കാർ കിടന്ന് തമ്മിലടിക്കുന്നു. ഗൗണമായ കാര്യങ്ങളെ മുഖ്യമായി വ്യാഖ്യാനിക്കാം, മുഖ്യമായ കാര്യങ്ങളെ ഗൗണമായി വ്യാഖ്യാനിക്കാം. ആശയ വ്യത്യാസങ്ങൾ വരും. ഒരാൾക്ക് മുഖ്യം വേറൊരാൾക്ക് ഗുണം, അയാൾക്ക് ഗുണം വേറൊരാൾക്ക് മുഖ്യം, ഇങ്ങനെ പോകുന്നു. ബഹിരിവ ബഹി എന്നവിടെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബഹിക്കുലയാൽ ബഹിരിവ, പുറത്തു നിന്നുള്ളത് പോലെ. അതിനാണ് യുക്തി അമൃത ചരിത്വ എന്ന് വ്യാഖ്യാനിക്കുന്നത്. യോഹി വസന്നവി ശരീരേ ന തേന പ്രയോജനം കരോതി സ ബഹിരിവ ശരീരാത് ഭവതി. ഇതാണ് അവൻ ശരീരത്തിൽ ഇരുന്നിട്ടും ആ ശരീരം കൊണ്ട് അവൻ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, ആ കൈകാലുകൾ കൊണ്ട് അവൻ നടക്കുന്നില്ല, അതുകൊണ്ടുള്ള യാതൊരു പ്രയോജനവും അവന് കിട്ടുന്നില്ല. അങ്ങനെയുള്ള അവൻ ശരീരം മൃതസമാനമാണ്. ഉറക്കത്തിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ശരീരം കൊണ്ടൊരു കാര്യങ്ങളും നടത്താത്തത് കൊണ്ട് സ്വപ്നത്തിൽ വേറൊരു ശരീരമെടുത്ത് ഈ ശരീരത്തിന് പുറത്തു വന്ന പുറത്ത് എന്നുള്ളത് പോലെ എന്നാണ് നമുക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, അത് വ്യക്തമായി മനസ്സിലാക്കണം. പുറത്തൊന്നും പോയിട്ടില്ല എന്ന്. അനുയോഹി വസന്നബി എന്നുവെച്ചാൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ശരീരത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യുന്ന തേന പ്രയോജനം കരുതി, അതുകൊണ്ട് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല, അതിനെ അവൻ ഉപയോഗിക്കുന്നില്ല. സിംഹവും മറ്റും വന്നു കഴിഞ്ഞാൽ പേടിച്ച് ഞെട്ടി ഉണരുമ്പോൾ ശരീരത്തിൽ പറയലും മറ്റും വരും, അതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോ ആ സ്വപ്നത്തിലെ അനുഭവത്തോടവൻ താതാത്മ്യപ്പെട്ടതുകൊണ്ട്, അവൻ്റെ സ്വപ്നത്തിലെ മനസ്സ് അത്രയും താതാത്മ്യപ്പെട്ടതുകൊണ്ട് ആ സ്വപ്നത്തിലും അതാണല്ലോ സംഭവിക്കുന്നത്. ജാഗ്രതയിൽ ഈ സ്ഥൂലമായ ശരീരവുമായിട്ട് ഈ ബോധത്തിന് താതാത്മ്യം സംഭവിക്കുന്നു. സ്വപ്നത്തിലാണെങ്കിലോ ആ സ്വപ്നത്തിലുള്ള ശരീരം ഏതോ അത് അതുമായിട്ടവൻ താതാത്മ്യം പ്രാപിക്കുന്നു. ആ താതാത്മ്യത്തിൻ്റെ തീവ്രത കൊണ്ട് ആ സ്വപ്നാനുഭവങ്ങളുടെ ഒരു ചെറിയ ഫലം, പൂർണ്ണമായിട്ടല്ല, ഈ സ്ഥൂല ശരീരത്തിലും വരുന്നു. എന്നുവെച്ചാൽ സ്വപ്നത്തിൽ സിംഹം തൻ്റെ ശരീരത്തെ ഭക്ഷിച്ചു, പക്ഷെ ജാഗ്രതയിൽ ശരീരം സിംഹം ഭക്ഷിച്ചിട്ടില്ല. പക്ഷേ സ്വപ്നത്തിൽ സിംഹം ഭക്ഷിച്ചതിൻ്റെ ഭയം ജാഗ്രത ശരീരത്തിൽ വിറയലായിട്ട് അനുഭവപ്പെടുന്നു. അതെന്തുകൊണ്ട്? ഈ സൂക്ഷ്മവും ഈ സ്ഥൂലവുമായിട്ടൊക്കെ ബന്ധങ്ങളുള്ളതുകൊണ്ട്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ സ്വപ്നത്തിലെ പ്രവൃത്തിയുടെ ഫലം കുറച്ച് ജാഗ്രതയിൽ അനുഭവിക്കുന്നു, ചെറുതായിട്ട്. അത്രമാത്രമൊക്കെ സംഭവിക്കുന്നുള്ളൂ. അത് യാഥാർത്ഥ്യമല്ലെങ്കിലും, പരമാർത്ഥമല്ലെങ്കിലും അത്. ഉദാഹരണം ധാരാളം പറയാറുണ്ട്. എന്താണ്? മരുമരീചിയുടെ ജലം കണ്ട് ദാഹിച്ചാണ് പോകുന്നു. ജലം കണ്ടു കഴിഞ്ഞപ്പോൾ അത് വാസ്തവ ജലമല്ലെങ്കിലും അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ആശ്വാസമായി, അവൻ്റെ തീക്ഷ്ണമായ ദാഹത്തിന് ശമനം വന്നു. ഓ, എന്തായാലും വെള്ളം കിട്ടിയല്ലോ, സന്തോഷമായി. അല്ലെങ്കിൽ ദാഹം കൊണ്ട് മരിച്ചു പോകുമെന്നുള്ള രീതിയിൽ അവിടെ എത്തിയത്. പക്ഷെ ജലം കണ്ടപ്പോൾ ആശ്വാസം വന്നു, ദാഹം ശമിച്ചു, ഇനി ജലം കുടിച്ചാൽ മതി. അപ്പോൾ അസത്യമായ വസ്തുക്കളും സത്യമായ കാര്യങ്ങളെ ഉണ്ടാക്കും. അതിനിതൊക്കെ ഉദാഹരണമായി പലയിടത്തും പറയാറുണ്ട്. അസത്യത്തിന് അങ്ങനെ സത്യകാര്യങ്ങളെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് സ്വപ്നാനുഭവങ്ങൾ അങ്ങനെ ശരീരത്തിന് പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും സത്യമായ അനുഭവങ്ങൾക്ക് കാരണമായി തീർന്നാലും അത് അസത്യം തന്നെ. ഒന്നും അതിൻ്റെ അസത്യത്വത്തെ സത്യമാക്കത്തില്ല. സ്ഥിതിഗതി പ്രത്യേക ഭേദോപ്യേവം സതി വിപ്രലംബ ഏവ അഭ്യുഗന്തവ്യ. സ്ഥിതിഗതി പ്രത്യേക ഭേദം എല്ലാം ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു, പിന്നെ ശരീരം വിട്ടു പോകുന്നു, അവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു. ഇത് പലതരത്തിലാണ് സ്വപ്നത്തിൽ. ഇതെല്ലാം എന്താണ് ഏവം സതി? ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വിപ്രലംഭ ഏവ, അത് വെറും ഒരു ഭ്രാന്തി മാത്രമാണ്. വിചിത്രമായ അനുഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായാലും എല്ലാം ഭ്രാന്തി മാത്രമാണ് എന്ന് സ്വീകരിക്കണം. ഇത്രയും കാലസമ്പത്തിയെക്കുറിച്ച് പറഞ്ഞാണ്, ജാഗ്രതത്തിലെ കാലസമ്പത്തി, ദേശസമ്പത്തി. അടുത്ത് കാലസമ്പത്തിയെക്കുറിച്ച് പറയുന്നു. കാലവിസംവാദോപി ച സ്വപ്നെ ഭവതി. ഇനി കാലസമ്പത്തി അവിടെ ഇല്ല സ്വപ്നത്തിൽ, അതും വിശദീകരിക്കുന്നു. എന്താണ് രജന്യാം സുപ്തോ വാസരം ഭാരത്തെ വർഷേ മന്യതേ. ഇവിടെ ഈ ഭാരതവർഷത്തിൽ, ഭാരതവർഷം എന്ന് വെച്ചാൽ ഭാരതദേശം, വർഷം എന്ന് വെച്ചാൽ ദേശം, ഭൂഭാഗം എന്നുള്ള അർത്ഥം, മഴയെന്നുള്ള അർത്ഥത്തിലല്ല. ഈ ഭാരതത്തിൽ രജന്യാം സുപ്ത, അവൻ രാത്രിയിലാണ് ഉറങ്ങിയത്. ആ ഉറക്കത്തിൽ തന്നെയാണ് സ്വപ്നം കണ്ടത്. പക്ഷേ സ്വപ്നത്തിൽ അവൻ എന്ത് കാണുന്നു? വാസരം മന്യത്തെ, പകലായി കരുതുന്നു. അവൻ സ്വപ്നത്തിൽ അവൻ കാണുന്നത് പകലാണ്. ഇതാണ് കാലസമ്പത്തി ഇല്ല എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പം നമ്മൾ ജാഗ്രത്തിൽ ആണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ഉണർന്നാൽ ജാഗ്രത തന്നെ, സ്വപ്നത്തിലേക്കല്ല തിരിച്ച് ജാഗ്രത. ഉറക്കത്തിൽ ഉറങ്ങിയിട്ട് അവിടെ ഉണർന്നു കഴിഞ്ഞാൽ അത് ഉറക്കം തന്നെ. അപ്പൊ ജാഗ്രതനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നിശ്ചിതത്വമുണ്ട്. ജാഗ്രതയിൽ അവന് അറിയാൻ കഴിയുന്നു, ഞാൻ ഉറക്കത്തിൽ ഉറങ്ങി, ഉറക്കം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇപ്പം ജാഗ്രതായി, 8 മണിക്കൂർ ഉറങ്ങി, 10 മണിക്കൂർ ഉറങ്ങി. ഇതെല്ലാം നിശ്ചിതമായി അവന് ബോധിക്കാൻ കഴിയുന്നു. സ്വപ്നത്തിൽ അങ്ങനെയല്ല, അവൻ വ്യക്തമായും ആ ഉറങ്ങാൻ കിടന്ന് രാത്രിയാണ്, പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞ് സ്വപ്നത്തിലെത്തിയപ്പോൾ പകലായി. കാലസമ്പത്തിയില്ല, അതെങ്ങനെ സത്യമാകും? ഇപ്പോൾ ദിനരാത്രങ്ങൾക്ക് നിശ്ചിതത്വമില്ലാത്ത സ്വപ്നം കാലസമ്പന്നമല്ല. അതുകൊണ്ട് പറയുന്നതാണ് സ്വപ്നത്തിലെ കാലബോധം വേറെ, ജാഗ്രതത്തിലെ കാലബോധം വേറെ. ഒരു തരത്തിലും അത് നമ്മൾക്കെപ്പോഴും ജാഗ്രതത്തിലെ കാലബോധം വെച്ചാണ് സ്വപ്നത്തെ അളക്കാൻ പറ്റുന്നത്. ഞാൻ പറയുന്നു, ഞാൻ ഉറങ്ങി, വെറും 2 മിനിറ്റേ ഉറങ്ങിയുള്ളൂ. പക്ഷെ ആ 2 മിനിറ്റിനുള്ളിൽ, ആ ഉറക്കത്തിനുള്ളിൽ കണ്ട സ്വപ്നത്തിൽ ദിവസങ്ങളും മാസങ്ങളും എല്ലാം കടന്നു പോകുന്നുണ്ട്. 2 മിനിറ്റേ ഉള്ളൂ എന്ന് പറയുന്നത് ജാഗ്രത് കാലത്തെക്കുറിച്ച്. പക്ഷേ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി എന്ന് പറയുന്നത് സ്വപ്നകാലത്തെക്കുറിച്ച്. സ്വപ്നത്തിൽ അനുഭവിച്ച കാലത്തെ ജാഗ്രതത്തിൽ സ്മരിച്ചിട്ട് പറയുകയാണ്. ജാഗ്രതത്തിലെ 2 മിനിറ്റല്ല സ്വപ്നത്തിലെ വർഷങ്ങൾ. അപ്പോൾ രണ്ടിടത്ത് 2 കാലബോധമാണ്. അപ്പോൾ അവിടുത്തെ ഓരോ സ്വപ്നവും കഴിഞ്ഞ് ജാഗ്രതത്തിൽ അതിനോട് ചർച്ച ചെയ്യാനും സ്മരിക്കാനും ഒക്കെ ജാഗ്രതയിൽ കഴിയുന്നുള്ളൂ. ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? അവിടെ വിഭിന്നങ്ങളായ കാലബോധമാണ്. അവിടെ ചിലപ്പോൾ 2 ജാഗ്രതയിലെ 2 മിനിറ്റ് കൊണ്ട് അവിടെ ഒരു മിനിറ്റിലെ സ്വപ്നമായിരിക്കും, ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും, ചിലപ്പോൾ രണ്ട് മണിക്കൂറിലെ സ്വപ്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നു. അത് അവ്യക്തമായിട്ടാണെങ്കിലും അവിടെ കാലബോധം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ വളരെ വ്യക്തമായിട്ടും വരും, ചില ഭാഗങ്ങൾ. പക്ഷെ കാലസമ്പത്തി അവിടെ ഇല്ല, ജാഗ്രതയിലെ കാലസമ്പത്തി ഇല്ല. അവിടെ കാലമുണ്ട്, പക്ഷെ ജാഗ്രതയിലേതല്ല. അതുകൊണ്ടും അത് അസത്യമാണ്. തഥാ മുഹൂർത്തം മാത്ര വർത്തിനി സ്വപ്നെ കദാചിത് ബഹുവർഷ പോകാൻ അതിവാഹയത്തി. അത് തന്നെ വിശദീകരിക്കുന്നു. ഒരു മുഹൂർത്തമാണ് ആയിരുന്നു സ്വപ്നം എന്ന് പറഞ്ഞാൽ താൻ ഉറങ്ങിയത് ഒരു മുഹൂർത്തം എന്നാണ്. ഒരു മണിക്കൂർ താൻ ഉറങ്ങി, പക്ഷെ കദാചിത് ചിലപ്പോൾ ബഹുവർഷ പോകാൻ, വർഷസമൂഹങ്ങളെ, അനേക വർഷങ്ങളെ അതിവാഹയതി, അവൻ കടന്നു പോകുന്നു. അവിടെ അവൻ ജനിക്കുകയും വളരുകയും മരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി നിമിത്തം, കാലസമ്പത്തിയെ കുറിച്ച് പറഞ്ഞു. നിമിത്താന്യവിച സ്വപ്നേ ന ബുദ്ധയെ കർമ്മണൈവ ഉചിതാൻ വിദ്യന്തേ. പിന്നെ നിമിത്തം സ്വപ്നത്തിൽ ബുദ്ധിക്കോ പ്രവൃത്തിക്കോ പറ്റിയ നിമിത്തങ്ങളൊന്നും അവിടെ ഇല്ല. അത് വിശദീകരിക്കുന്നു. നിമിത്താന്യപിച്ച സ്വപ്നെ ന ബുദ്ധയെ കർമ്മണൈവ ഉചിതാനി, ബുദ്ധിക്കോ അറിവിനോ പ്രവൃത്തിക്കോ ഉചിതമായ നിമിത്തങ്ങളും അവിടെ കാണാനില്ല. എങ്ങനെ? കർണ ഉപസംഹാരാധി നാസ്യ രഥാധിഗ്രഹണായ ചക്ഷുരാധീനി സന്ധി. സ്വപ്നത്തിൽ താൻ വ്യക്തമായും കണ്ണു തുറന്നു കാണുകയാണ് രഥത്തെ. ഒരു സംശയമില്ല, തൻ്റെ കണ്ണുകൊണ്ട് തന്നെയാണ് കണ്ടു. പക്ഷേ ജാഗ്രതയിലെ കണ്ണവിടെ അടഞ്ഞിരിക്കുകയാണ്, തുറന്നിട്ടുണ്ട്. ആണ് പറയുന്നത്, ജാഗ്രതയിൽ എന്താണോ കാര്യകാരണഭാവമായി നിമിത്ത നൈമിത്തികങ്ങളായി തൻ്റെ ബുദ്ധി കൊണ്ട് താൻ നിശ്ചയിച്ചിരിക്കുന്നത്, അതൊന്നും സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കാതെ തന്നെ സ്വപ്നത്തിൽ കാര്യകാരണഭാവങ്ങളും നിമിത്ത നൈമിത്തികങ്ങളും എല്ലാം അനുഭവപ്പെടുന്നു. അനുഭവത്തിൽ അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ അത് ജാഗ്രതയിലെ നിമിത്തമല്ല. ജാഗ്രതയിലെ കണ്ണു തുറന്നല്ല സ്വപ്നത്തിലെ കുതിരയെ കണ്ടത്, അത് അടഞ്ഞു തന്നെ കടന്നു. അടഞ്ഞു കിടന്നാലും അവിടെ കാണാൻ പറ്റുന്നു. അപ്പോൾ അവിടെ സ്വപ്നത്തിൽ സ്വപ്നം കാണാനൊരു കണ്ണുണ്ടായിരുന്നു. അതാണ് കർണോപസംഹാരാത്, കർണോപസംഹാരം സംഭവിക്കുന്നു. എല്ലാം അതിനെയെല്ലാം പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ ഗോളകങ്ങളിൽ വിശ്രമിക്കുകയാണ്. അതാണ് കർണോപസംഹാരം. നാസ്യ രഥാദിഗ്രഹണായ, രഥാദികളെ ഗ്രഹിക്കുന്നതിന് ചക്ഷുരാദീന് ഇന്നസന്ധി എന്ന് വെച്ചാൽ ജാഗ്രതയിലെ ചക്ഷുരാദികളില്ല. രഥാദിർ നിർവർത്തനേ ബി കുതോസ്യ നിമേഷ മാത്രമേ സാമർഥ്യം ദാരുണി ച. ഇനി പറയുന്നു, കർമ്മത്തിനുചിതമായ ഒന്നുമില്ല അവിടെ പ്രവൃത്തി. ഇവിടെ ഒരു രഥം വേണമെങ്കിൽ രഥകാരൻ, രഥം ഉണ്ടാക്കുന്നവൻ വന്ന് തടി ഉപയോഗിച്ച് ഉളി ഉപയോഗിച്ച് എല്ലാം ഒരുപാട് പണിഞ്ഞാണ് അതുണ്ടാക്കുന്നത്. കാരണം ഇവിടെ ഒരു കാര്യകാരണ ഭാവമുണ്ട്, നിമിത്തമുണ്ട്, ആ നിമിത്തത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഇവിടേക്ക് മാത്രമേ പറ്റൂ. സ്വപ്നത്തിൽ ഇതൊന്നും ഇവിടത്തേത് ഒന്നുമില്ലാതെ തന്നെ അവിടെ നിമിഷം കൊണ്ട് രഥം പ്രത്യക്ഷമായി. എവിടുന്ന് വന്നു? അവിടെ രഥകാരനില്ല, പണിയായുധങ്ങളില്ല, പണിയില്ല. അപ്പം അവിടെ നിമിത്തരഹിതമായി കാര്യമുണ്ടാകുന്നു. ഇവിടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല. ഇന്ദ്രജാലം പോലെ അവിടെ രഥം വന്നു, അതിൻ്റെ പണിയൊന്നും അവിടെ നടന്നിട്ടില്ല. ഇത് നമ്മുടെ അനുഭവമാണ്. പിന്നെ അതങ്ങനെ സത്യമാകും? അപ്പോൾ ഇവിടെ കാണിക്കുന്ന അനുഭവ വൈലക്ഷണ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നം, ജാഗ്രത തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. കേവലം അതായത് അനുഭവങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതല്ലാതെ ഇന്നത്തെ പഠനം പോലെ ബാഹ്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടില്ല. നമ്മുടെ ബ്രെയിനിനെ പഠിച്ചിട്ടോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല. രണ്ടും അനുഭവമാണ്. അനുഭവത്തെ പരിശോധിക്കുന്നത് യുക്തി ഉപയോഗിച്ചിട്ട്. അനുഭവത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിപ്രതിപത്തി വിരുദ്ധ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ യുക്തി ഉപയോഗിച്ച് അത് പരിഹരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് സ്വപ്നത്തെക്കുറിച്ച് എന്ത് പഠിച്ചു, എന്ത് കണ്ടെത്തി, ജാഗ്രതനെ കുറിച്ച് എന്ത് പഠിച്ചു, എന്ത് കണ്ടെത്തി എന്ന് പറയുന്നതും ഇവിടുത്തെ നിഗമനങ്ങളുമായിട്ട് ബന്ധമില്ല. ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാർഗങ്ങൾ ഒക്കെ വേറെയാണ്. അന്ന് ഉപയോഗിച്ച കരണം വേറെയാണ്. അന്ന് ഇതിനെക്കുറിച്ച് ഉപയോഗിച്ചത് കേവലം ബുദ്ധി മാത്രം. ബുദ്ധി ഉപയോഗിച്ച ബുദ്ധിയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു. അപ്പൊ ഇതിലേതാ മെച്ചം? ബുദ്ധി ഉപയോഗിച്ച ബുദ്ധിയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതോ അതോ ബാഹ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബുദ്ധിയുടെ കാരണങ്ങളും ബുദ്ധിയുടെ ഇതൊക്കെ പരിശോധിക്കുന്ന ഏതാണ് കൂടുതൽ മെച്ചപ്പെട്ടത്? ആ, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് തന്നെ വേണം. അന്തർമുഖമായ ഒരറിവിന് വേണ്ടി. അതുകൊണ്ടാണ് ഇത് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്തത്. ഇതിൻ്റെ ശരി തെറ്റുകളെ ഒരിടത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാത് തലത്തിൽ നിന്ന് ഇതിനെ മനസ്സിലാവും. ബൗദ്ധികമായ വിശകലനം അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അതിൻ്റെ പ്രയോജനം വേറെ. ഭൗതികമായ വിശകലനങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും, അതിൻ്റെ പ്രയോജനം വേറെ. ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നിടത്ത് അത് വിജയിക്കുമെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ പുതിയ പുതിയ സമസ്യകൾ വരും, അതിനൊക്കെ സമാധാനം കണ്ടെത്തേണ്ടി വരും. രണ്ടു കൂട്ടർക്കും വരും. ഇവിടെ പറയുന്ന ആധ്യാത്മികമായ അറിവിനെ ഭൗതികവാദിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭൗതികമായ അറിവുകളെ ആധ്യാത്മികമായ അറിവിനോട് യോജിപ്പിക്കാനും പറ്റത്തില്ല. രണ്ടു വഴിക്കാണ്. മനസ്സിൻ്റെ കാര്യമായി പറയുന്നതല്ല, മനസ്സ് അറിവ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. സഹായകമാകുമെന്ന് തന്നെ പറയുന്നത്. ഭൗതികമായ പഠനങ്ങൾ കൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഭൗതികമായ തലത്തിൽ മെച്ചപ്പെട്ട് സംശയം എന്താ? ഭൗതികമായ തലത്തിൽ ഇന്നത്തെ അറിവ് വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റും. എങ്ങനെ? ഇവിടെ ഇതിന് ഒന്നുമില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇപ്പോഴും അവലംബിക്കുന്നത് അനുഭവവും വിചാരവും യുക്തിയും രണ്ടും തന്നെ. ഇവിടുത്തെ അറിവെന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ഭൗതികമായ അറിവല്ല, ആത്മനിഷ്ഠമായ അറിവാണ്. അത് അന്നും ഇന്നുമൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ. അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് അത് അസത്യമാണ്. അതുകൊണ്ട് അത്രയൊക്കെ അറിയേണ്ട ആവശ്യമുള്ളൂ, അത്രേ അറിയുന്നുള്ളൂ അത് അസത്യമാണ് എന്നുള്ളു. അത് എന്നും ആത്മീയ വിജ്ഞാനമായി തന്നെ ഇരിക്കും. ഭൗതികമായി പഠിക്കുമ്പോൾ ആ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പഠനമനുസരിച്ച അറിവ് ഇവിടെ പറയുന്ന പ്രയോജനമൊന്നും ഇവിടെ പറയുന്ന എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിശ്ചിതമായ ജ്ഞാനം, നിശ്ചയാത്മകമായ ബോധം, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വിചാരം ചെയ്യുന്നത്. മറ്റത് അങ്ങനെ ഒരു ലക്ഷ്യത്തിലല്ല വിചാരം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അറിയുക, അതിനെ ഉപയോഗിക്കുക, അതാണ്. ആ അറിവ് നിശ്ചയമായിരിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം അറിവ് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഉപയോഗങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതാണ് ഭൗതികമായ വിജ്ഞാനത്തിൻ്റെ പ്രത്യേകത. അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനമെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, നിശ്ചയാത്മകമായ ബുദ്ധി വേണം. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ യോജിക്കും? രണ്ട് തലത്തിലാണ്. പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ അവിടെ പിന്നെ വിചാരമല്ല, വിചാരത്തെ വിട്ടിട്ട് മറ്റു കാരണങ്ങളെ, ഉപകരണങ്ങളെയൊക്കെ ആശ്രയിക്കുന്നു. അപ്പം പിന്നെ എന്താ ലക്ഷ്യം? നിശ്ചയാത്മകമായ ബുദ്ധിയാണോ? അതും ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഉപകരണങ്ങളെല്ലാം മാറുന്നതനുസരിച്ച് ബുദ്ധിയും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ പറയുന്നു മനുഷ്യൻ്റെ അറിവ് വർദ്ധിച്ചു വരുന്നു. ശരിയാണ്. ഇവിടെ കൂടുകയും കുറയുകയും ചെയ്യുന്ന അറിവല്ല, നിശ്ചയാത്മകമായ അറിവാണ്. ഇവിടെ ഒരു നിശ്ചയത്തിലെത്തിച്ചേരുകയാണ്. ഇവിടെ മാറ്റാശ്രമിക്കുന്നത് സംശയം, വിഭ്രാന്തി ഇതിനെയൊക്കെയാണ്, അറിവില്ലായ്മ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ അതല്ല, അവിടെ പോയി ശ്രദ്ധിക്കുന്നത് എന്താണ് അതിൻ്റെ ഉപയോഗം, അറിഞ്ഞത് എങ്ങനെ പ്രയോഗിക്കാം, അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭൗതികമായ ആ പഠനം അതൊക്കെ കൂടുതൽ പ്രായോഗികമാണെന്ന് പറയുന്നത് ശരിയാണ്. അവിടെ പ്രയോഗ ചിന്തയാണ് ആ പഠനത്തിന് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ പഠനത്തിൽ പ്രേരിപ്പിക്കുന്നത് മുക്തി ചിന്ത, എങ്ങനെ ഇതിൽ നിന്നൊക്കെ മുക്തനാകാം, ഇനി പ്രയോഗമൊന്നും വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് നമ്മൾ പറയുന്നത് പഴയ ആൾക്കാർ അന്തർമുഖമായി ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിച്ചു. ഭൗതികമായവർ ചിന്തിച്ച് ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ അതൊക്കെ വളരെ തുച്ഛമാണ്. അതംഗീകരിച്ചേ മതിയോ? അത് അതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൃഷ്ടാന്തത്തിലൂടെ ഒരു നിശ്ചയത്തിലും എത്തുന്നില്ല. ദൃഷ്ടാന്തത്തിലൂടെ നിശ്ചയത്തിലെത്തുകയല്ല ചെയ്യുന്നത്. ആ അതിന് യുക്തി വിചാരത്തിന് വേണ്ടി. അതുകൊണ്ട് ദാഷ്ടാന്തിയവും ദൃഷ്ടാന്തിയവും ഒന്നുപോലെ ഇരിക്കേണ്ട, അതിലേതെങ്കിലും ചില സാമ്യതകൾ മാത്രം കിട്ടിയാൽ മതി, അതേ ആവശ്യമുള്ളൂ. രണ്ടു ഓരോലായി കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അതിലുള്ള ഏതെങ്കിലും ഒരു അംശത്തെ എടുത്ത്, അതും എന്തിനെടുക്കുന്ന, കേവലം ചിന്തിക്കുന്നതിന് വേണ്ടി, യുക്തി വിചാരത്തിന് വേണ്ടി ഒരു അംശത്തെ എടുത്തിട്ട് ആ ഇതാണ് സിദ്ധാന്തം എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അങ്ങനെ സ്വീകരിക്കുന്നത് പൊതുവെ സർവസമ്മതമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്നുവെച്ചാൽ പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ ബോധ്യപ്പെട്ട ഒരു കാര്യം. അതിലൂടെ വിവാദമുള്ള ഒരു കാര്യത്തെ അത് ദൃഷ്ടാന്തമായിട്ടെടുക്കുന്നു. അതാണ് അതിൻ്റെ യുക്തി വിചാരം എന്ന് പറയുന്നത് തന്നെ അതിയാണ്. അതെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ യുക്തി വിചാരത്തിന് പ്രാധാന്യം വന്നത്. അത് കേവല യുക്തി എന്ന് പറയത്തില്ല, കാരണം അനുഭവത്തിന് അനുസരിക്കുന്ന യുക്തിയുടെ ആയിരിക്കണം. കേവല യുക്തി ആയിരിക്കാൻ പാടില്ല. അപ്പോൾ അനുഭവ വിഷയമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും കേവല യുക്തിയിലൂടെ ചിന്തിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ അതിന് ആണ് ഭാഷ്യകാരം പറയുന്ന പ്രതിഷ്ഠാന, അതിനൊരു അവസാനം ഉണ്ടാകത്തില്ല. അത് അനുഭവത്തിൽ അവസാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് രണ്ട് രണ്ടാണ്, രണ്ട് ചിന്താരീതിയാണ്, രണ്ട് ഫലങ്ങളാണ്. അത് പറയുന്നു കർണ ഉപസംഹാരാദ്ധി, കർണ ഉപസംഹാരം കൊണ്ട് തന്നെ നാസ്യ രഥാദിഗ്രഹണ ചക്ഷുരാദീനി സന്ധി. രഥാദി നിർവർത്തനേപി, ഇനി രഥാദികൾ ഉണ്ടാക്കുന്നതിനാണെങ്കിലോ കുതോസ്യ നിമേഷ മാത്രേന സാമർഥ്യം, എങ്ങനെ ഒരു നിമിഷം കൊണ്ട് എങ്ങനെ സാമർഥ്യം ഉണ്ടാവും ഇവന്? കാരണം രഥം ഉണ്ടാക്കുന്നതിന് മാസങ്ങളും വർഷങ്ങളും പിടിക്കും. ദാരുണി, ആ തടി എവിടെ? സ്വപ്നത്തിൽ എവിടുന്ന് ആ തടി കിട്ടിയത്? എവിടുന്ന് ഉള്ളി കിട്ടി? അപ്പോൾ അവിടെ നിമിത്ത സമ്പത്തിയില്ല, ഇവിടെ നിമിത്ത സമ്പത്തിയുണ്ട്. നിമിത്ത സമ്പത്തി ഉണ്ടെങ്കിൽ അതിനൊരു സത്യത്വമുണ്ട്, അതിനാണ് നമ്മൾ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. നിമിത്ത സത്യത്വം ഇല്ലെങ്കിൽ ആ വ്യാവഹാരിക സത്യത്വമില്ല, പിന്നെ അതൊരു പ്രതീതി മാത്രം. ഇനി ശരിക്കുള്ള ഇതിലേക്ക് വരുന്നു. ഇതെല്ലാം ഈ സ്വപ്നം സത്യമാണെന്ന് തോന്നുന്നവർക്ക് ചിലർക്ക് അങ്ങനെ തോന്നും, അടുത്ത സൂത്രത്തിലും അത് പറയും. അങ്ങനെ തോന്നുന്നവർക്ക് അതിനെ സാധൂകരിക്കുന്നതിനുള്ള യുക്തികളും അവർ കണ്ടെത്തും. അത് പൊതുവെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു വിശേഷതയാണ്. അതായത് തനിക്ക് ഏതെങ്കിലും കാര്യം ശരിയെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ശരിയെന്ന് തോന്നുകയാണ്, ശരിയായിരിക്കണമെന്നില്ല, ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്നതിനുള്ള ഒരു വ്യഗ്രത മനസ്സിൽ വരും. എന്നുവെച്ചാൽ മനസ്സ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ യുക്തികൾ കണ്ടുപിടിക്കും, അത് ശരിയാക്കണം, കാരണം തനിക്ക് അങ്ങനെ തോന്നുന്നു. അതിലൂ പരമാബദ്ധമായിരിക്കും. എന്നാലും അത് മനസ്സിൻ്റെ ഒരു സവിശേഷതയാണ്. എന്താ മനസ്സങ്ങനെ വ്യഗ്രത കാണിക്കുന്നത്? കാരണം താൻ എന്താണോ അറിഞ്ഞത് അത് തനിക്കിഷ്ടമാണ്. ആ ഇഷ്ടത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി മനസ്സ് കൊണ്ടുവരുന്ന യുക്തികൾ കപട യുക്തികളായിരിക്കും. പക്ഷേ അത് താനതിനെ അങ്ങനെ അംഗീകരിക്കത്തില്ല. കാരണം താൻ കണ്ടെത്തിയത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് അതിനെ സാധൂകരിക്കുന്ന തൻ്റെ യുക്തികളും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു വിശേഷതയാണ്. അതുകൊണ്ടാണ് ലോകത്ത് എന്ത് തിന്മയെയും സാധൂകരിക്കുന്നതിന് ആൾക്കാരുണ്ടാകുന്നു, അങ്ങനെയുള്ള മനസ്സുണ്ടാകുന്നു. അത് ആത്മാർത്ഥമായിട്ട് തന്നെ. അതുകൊണ്ടാണ് ഒരുതരം കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന് അയാൾക്ക് അങ്ങനെ ഒരു നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. കൊല്ലുന്നത് പുണ്യമാണോ പാപമാണോ, കൊല്ലുന്നത് കൊണ്ട് അവന് വേദന ഉണ്ടാകുമോ, അവന് നഷ്ടം വരുമോ, ഒന്നും ചിന്തിക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അവന് കൊല്ലാൻ പറ്റിയില്ലെങ്കിലും ശരി, ആ ശ്രമത്തിനിടയിൽ അവൻ മരിച്ചാലും അവന് നഷ്ടമൊന്നുമില്ല. എന്തുകൊണ്ട്? അവൻ്റെ കാര്യം സാധിക്കും. ഇവൻ വെടിവെച്ചവനെ എന്റെ ദേഹത്ത് കൊണ്ടില്ലാതിന് മുമ്പ് ഇവനെ വേറെ ആരെങ്കിലും വെടിവെച്ച് വന്നാലും അവന് വളരെ സംതൃപ്തിയാണ്. കാരണം അവനെന്തായാലും സ്വർഗം കിട്ടി. കൊന്നിട്ട് തന്നെ സ്വർഗം വേണമെന്നില്ല, കൊല്ലാനുള്ള ശ്രമത്തിൽ സ്വർഗം കിട്ടിയാലും മതി. എന്താണ് അവന്റെ മനസ്സിന്റെ ന്യായീകരണം? അതിനെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അന്ധമായ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ന്യായീകരിച്ചോളൂ. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. എന്നോട് ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ള സമർത്ഥിക്കുന്നതിനുള്ള വ്യക്തിയുടെ പിറകെ സഞ്ചരിക്കും മനസ്സ്, അറിയാതെ തന്നെ സഞ്ചരിക്കും. ന്യായീകരണം, അതിന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ന്യായീകരണ തൊഴിലാളികളെന്ന് പറയും. ഇന്ന് സൈബർ ലോകത്തിലൊക്കെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളുണ്ട്. ഓരോ പാർട്ടിക്കാർക്ക് ഓരോ ആശയങ്ങൾക്കെല്ലാം ഉണ്ട്. അവരുടെ തൊഴിൽ തന്നെ അതാണ്. അവിടെ തെറ്റ് ശരിയൊന്നും നോക്കിയിട്ടല്ല, നമുക്കിഷ്ടമാണ് അത്, അതുകൊണ്ട് അതിനെ ന്യായീകരിക്കും. അതുപോലെയാണ് ഇവിടെയും ചിന്താമണ്ഡലത്തിൽ താത്വികമായ വിഷയങ്ങളെല്ലാം നമ്മൾ ന്യായീകരിച്ച് എന്നിട്ട് അതിൽ ആശ്വാസവും സുഖവും ഒക്കെ കണ്ടെത്തും. അത് തന്നെ മുക്തി. സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൗതികമായും അതിൽ കൂടുതൽ ആധ്യാത്മികമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആധ്യാത്മികതയുടെ പേരിൽ ഇത്രയും മനുഷ്യനെ കൊല്ലുകയും തന്നെയൊക്കെ ചെയ്യുന്നത്. അതൊരു വാസ്തവമാണത്. ന്യായീകരിക്കുന്ന മനസ്സ്, ആശ്രമം ഞാൻ പറയുന്നത് എന്നോട് ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേൾക്കുകയാണെങ്കിൽ ആ സമയം തന്നെ അയാൾ തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങും. കാരണം അത് ഞാൻ പറയുന്ന കാര്യത്തോട് ഇഷ്ടമില്ല, എന്നോട് ഇഷ്ടമില്ല, അത് ഇഷ്ടാനിഷ്ടങ്ങളാണ് അവിടെ ഈ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നത്, അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. എന്ന് വെച്ചാൽ അവിടെ സമത്വ ബുദ്ധിയില്ല, സമത്വബുദ്ധിയോടുകൂടി കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷ്യകാരനിവിടെ ഈ വിഷയത്തെ ഇത്രയും ചർച്ച ചെയ്യുന്നത്. ദേശസമ്പത്തി, കാലസമ്പത്തി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഈ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ മതി സ്വപ്നത്തെക്കുറിച്ച്. അത് പറയാതെയും മനസ്സിലാവും. എന്താണ് അടുത്ത് പറയുന്നത്? ബാധ്യന്തേ ചയ്യേതേ രഥാതയ സ്വപ്നദൃഷ്ടാഹ പ്രബോധ. ഇത് മാത്രം ഉണർന്നു കഴിഞ്ഞാൽ ആരും അവനോട് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവന് അതിനാണ് ബാധ എന്ന് പറയുന്നു. അത് അപ്രത്യക്ഷമാകുന്നു, അതോടൊപ്പം അത് അസത്യമാണെന്നവൻ ബോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വപ്നദ്രഷ്ട ദൃ ദൃ ദൃ സ്വപ്നദൃഷ്ട ദ്രഷ്ട അങ്ങനെയുണ്ട്, ഉണ്ട് അങ്ങനെയുണ്ട്, രണ്ടു തരത്തിലും വരാം. അതായത് അത് ഋകാരത്തിന് രേഖം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ധത്രംശ വരുന്ന പോലെ അത് പിന്നെ പരത്തിൽ വരുന്ന പ്രത്യേകം അനുസരിച്ച് ഇങ്ങനെ വരികയും വരാതിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് ഇത്രയേ പറയേണ്ട കാര്യമുള്ളൂ. സ്വപ്നം അസത്യമാണെന്ന് ആരും നിങ്ങളെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ സത്യമാണെന്ന് തോന്നിപ്പോയാൽ ഈ പറയുന്ന ദേശസമ്പത്തി, കാലസമ്പത്തി, നിമിത്ത സമ്പത്തി ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. ഇത്രയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്.